മനഃ അടുത്ത സൂത്രം സുബി മന്യതേർ നിനിസ്യാത്. സുബന്ധം ഉപോധമായിരിക്കെ മനു ധാതുവിൽ നിന്ന് നിനിപ്രത്യം വരുന്നു. ഇവിടെ മനു എന്ന് പറയുന്നത് രണ്ടുണ്ട്, ദിവാദിയിലുമുണ്ട് തനോദിയിലുമുണ്ട്. തനോദിയിൽ വരുമ്പോൾ മനുത്തെ എന്ന് വരുന്നു, ദിവാദി വരുമ്പോൾ മന്യത്തെ എന്ന് വരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ദിവാദിയിലുള്ള ധാതുവിനെ എടുക്കാവൂ, തനോദിയിലുള്ള എടുക്കാൻ പാടില്ല. അങ്ങനെയാണ് വ്യാഖ്യാനം. സുഭി മന്യദേഹ നിനിസ്യ, സുബന്ധബോധമായിരിക്കെ മനു ധാതുവിൽ നിന്ന് നിന്നി വരുന്നു. ദർശനീയമാനി, ബഹുളം അഭിഷ്ണി എന്ന് പറയുന്നതാണ് മുമ്പുള്ള സൂത്രം, അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ബഹുളം അനുവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദിവാദിയിലതെ എടുക്കാൻ പാടുള്ളൂ, തനാദിയിലെ ധാതുവിനെ എടുക്കരുത് എന്ന് പറയും. അതിൻ്റെ പ്രയോജനം അടുത്ത സൂത്രത്തിൽ വരും. ദർശനീയം ആത്മാനം മന്യതേ എന്ന് വിഗ്രഹിക്കുന്നു. അലോ വിഗ്രഹം എങ്ങനെ വരും? ദർശനീയ മസ് മന നിനി, മന നിനി എന്നിരിക്കുമ്പോൾ നിത്തായ കൊണ്ട് എന്ത് വരും? അത് ബുദ്ധായ വൃത്തി വന്നിട്ട് മാന ഇൻ മാനിൻ, ദർശനീയ മാനിൻ എന്ന് പറയും. പ്രാതിസഞ്ജ സ്വദ്വത്തി ഒന്നാം എന്ത് വരും? ദർശനീയ മാനി മാനിനോ. മാനി എന്ന് ദീർഘം വരുന്ന സൂത്രം സൗച്ച. ഇത്ര ശബ്ദങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ സംശയം തോന്നും, മാനി ദീർഘം എന്നുണ്ട്, സ്ത്രീ പ്രത്യാന്തമാണെന്ന് സംശയം വരാം. സ്ത്രീ പ്രത്യാന്തമല്ല. പിന്നെ ഇതെന്താണോ നകാരാന്ത പുല്ലിംഗമാണ്, നമ്മുടെ ബ്രഹ്മം വരരുത്. മാനി മാനിനോ മാനിനഹ. ദർശനീയം, ദർശനീയ ശബ്ദത്തിന്റെ അർത്ഥം എന്താണോ? ദൃശ്യധാതുവിൽ നിന്ന് എന്ത് വന്നു? അനിയരു എന്ന് പറഞ്ഞാൽ എന്താണോ ദർശനീയത്തിന്റെ അർത്ഥം? അപ്പൊ എന്തുവരും? ദ്രഷ്ടം യോഗ്യ, കാണാൻ കൊള്ളാവുന്നുള്ളത്, അത് തന്നെയാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുന്ദരൻ, സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ് ദർശനീയ ശബ്ദം. ദർശനീയ, ദർശനീയ ഇയം എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ്. ദർശനീയ എന്ന് പറഞ്ഞാൽ സുന്ദരൻ എന്നർത്ഥം. അപ്പോ ഇവിടെ എന്താണ്? ദർശനീയമായി കരുതുന്നവൻ അതാണ് ദർശനീയമാനി. എന്തിനെങ്കിലും ആകാം, എന്തിനെങ്കിലും ദർശനീയമായി കരുതുന്നവനെ കുറിച്ച് എന്ത് പറയുന്നു? ദർശനീയ മാനിയാണ്. എങ്ങനെ? കേട്ടില്ല. ആത്മാനം എന്ന് വിഗ്രഹിച്ചപ്പോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പണ്ട് ആത്മാനം ദർശനീയം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആത്മാനം ആത്മാനം എന്ന് അവിടെ ചേർത്ത് എന്താണ്? എവിടെ? അതിന് വരുന്നത് അടുത്ത സൂത്രം. അടുത്ത സൂത്രത്തിൽ പറയുന്നതാണത്. ആത്മമാനെ ഖശ്ച സ്വകർമ്മകേ മനനെ വർത്തമാനാത് മന്യ ദേഹേ സുഖി ഖശ്ച സ്യാത്. സൂത്രത്തിൽ ഖശ് ചാന്ന് പറഞ്ഞല്ലോ, ചാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നിനിയും വരാം. ഇവിടെ സ്വകർമ്മകമായ മനനം എന്ന് വെച്ചാൽ അങ്ങനെ കരുതുന്നു. ആരെ? ചിലർ അങ്ങനെ വിചാരിക്കുമല്ലോ, താൻ വലിയ സുന്ദരനാണ്, താൻ വലിയ സുന്ദരിയാണ്, എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നിടത്ത് മനധാതുവിൽ നിന്ന് വരുന്ന ഖശാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണ് പൂർവ്വത്തിൽ പറഞ്ഞത്? സ്വകർമ്മകമായ മനനമല്ല. എന്നാൽ ഇവിടെ നിനി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരാം? നിനി വന്നാലും ഈ അർത്ഥവും വരാം. അങ്ങനെ കാരണം മനഃസൂത്രത്തിൽ നിനിയാ വരുന്നു, പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിനി വന്നു കഴിഞ്ഞാൽ രണ്ടർത്ഥം എടുക്കാം. ദർശനീയ മാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനം ദർശനീയം മന്യത, അത് പറയാനാണ് നേരത്തെ ഞാൻ വന്നത്. അങ്ങനെ തന്നെ വിഗ്രഹിക്കാം. എന്തുകൊണ്ട്? ഈ സൂത്രപാരം ഇനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരർത്ഥം കിട്ടും, ദർശനീയമാനി. കാരണം ഇവിടെ രണ്ടും വിരിക്കുന്നു, പൂർവ്വത്തിൽ നിന്ന് നിനിയും വന്നു, ഈ സൂത്രത്ത് ഖശ്ശും വന്നു. അപ്പോ ഇവിടെ സ്വകർമ്മകേ മനനെ വർത്തമാനാത് മന്യദേഹേ സുഖി ഖശ്യസ്യാത് ചാത്തണ്ണിനി. പണ്ഡിതം ആത്മാനം മന്യതേ പണ്ഡിതം മന്യ പണ്ഡിതമാനി. അപ്പൊ ഇവിടെ ഒരാൾ സ്വയം തന്നെ പണ്ഡിതനായി കരുതുന്നു. ചിലപ്പോൾ പണ്ഡിതനായിരിക്കാം, ചിലപ്പോൾ പണ്ഡിതൻ അല്ലായിരിക്കാം. ഇനി പണ്ഡിതനാണ് തന്നെ പണ്ഡിതനായി കരുതുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? പണ്ഡിതനല്ലാത്തവൻ തന്നെ പണ്ഡിതൻ എന്ന് കരുതി അതിനെ എന്ത് പറയും? അത് തന്നെ. എന്താ എന്റെ ആശയം? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി എന്നെല്ലായിടത്തും അർത്ഥമില്ലല്ലോ. അദ്വൈതികൾ മാത്രമേ പണ്ഡിത ശബ്ദത്തിന് ജ്ഞാനി എന്നർത്ഥം പറയൂ. അല്ലാതെ ഒരാൾ സ്വയം തന്നെ പണ്ഡിതനാണ്, അയാൾ പണ്ഡിതനെന്ന് കരുതുന്നു, അതിനെന്ത് പറയും? ആത്മവിശ്വാസം എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അതുണ്ട്, ഞാൻ കുറച്ച് താമസിച്ചു. പണ്ഡിതനല്ലാത്ത ഒരാൾ സ്വയം പറയുന്നത് ആ പണ്ഡിതനാണെന്ന്, അതിനെന്ത് പറയും? പൊങ്ങച്ചം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തള്ള് കേട്ടിട്ടുണ്ടോ? ആ, ഈ പുതിയ വാക്കുകളൊക്കെ പഠിച്ചോണം മലയാളത്തിൽ. തള്ളെന്ന് പറയുന്നു, ടിവിയിലെ ഭാഷയാണ്. അതെ തന്നെ, പൊങ്ങച്ചം. അങ്ങനെയൊക്കെ പുതിയ ഭാഷകൾ വരുന്നുണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം ഭാഷയുടെ കാര്യത്തിൽ. വ്യാകരണമൊക്കെ പഠിക്കുന്നുണ്ട്. അത് അഭിമാനമുള്ളവൻ, അത് വേറെ തിങ്ങ തദ്ധിതാന്തം. അഭിമാന ശബ്ദത്തിൽ നിന്ന് തദ്ധിത പ്രത്യം വരും. അഭിമാനമുള്ളവൻ. പക്ഷെ പണ്ഡിതമന്യഹാന്ന് പൊതുവെ പറഞ്ഞാൽ അതൊരു ഇല്ലാത്തതുണ്ടെന്ന് ഇല്ലാത്ത പറയുന്ന അർത്ഥമാണ്. അങ്ങനൊരു വലിയ പണ്ഡിതന്മാനം എന്ന് പറഞ്ഞാൽ അവൻ പണ്ഡിതനൊന്നുമല്ല, വെറുതെ അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നു. അത് മാറ്റാം. പണ്ഡിതം ഇവിടെ രൂപം വരുന്നത് പണ്ഡിതം മന്യ എന്നാണ്. ഈ പണ്ഡിതം മന്യ എന്നുള്ള രൂപം ശ്രദ്ധിക്കണമെങ്കിൽ ഇവിടെ ദിവാദിയുടെ ശെന്നായാലേ പറ്റും. തനോദിയിലെ ഊ വന്നു കഴിഞ്ഞാൽ മന്യ ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ട് അലോചിക്കരോ എങ്ങനെ വരും? മനാണ് പണ്ഡിത ഖസ് മന് നിനിയാണോ? ഈ ഖസ് വയ്ക്കുന്നതിന് പല ഇതുമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സൂത്രം ഏതാണ്? അത് ഏജ് ധാതുവിന് വേണ്ടി മാത്രം. പിന്നെ അതിനൊന്നും പോടിച്ചത് പഠിച്ചിട്ടില്ലേ? അരുദ്ധിഷത് അജന്തസ്യ മും അത് പഠിച്ചിട്ടുണ്ട്. വേറെയും പഠിച്ചിട്ടുണ്ട്. ഏതാണ് പഠിച്ചതൊക്കെ ഓർമ്മയിലിരിക്കണം. ഖിത്യനപേസ്യ പഠിച്ചിട്ടുണ്ടോ? ഖജി ഹർസുഹ പഠിച്ചിട്ടുണ്ടോ? അത് വരുന്നതാണ്. വരുന്നതാണെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും അങ്ങ് പഠിച്ചേക്കുക. പഠിക്കുന്നതിന് നഷ്ടമൊന്നുമില്ല. അപ്പോൾ അത് ഓർക്കണം. കാരണം ഈ ഖസ് ഖിത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തി സംഭവിക്കും? ഹ്രസ്വം വരും, മുമ്മരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണ്ഡിതം ആത്മാനം മന്യതെ തന്നെ പണ്ഡിതനായി കരുതുന്നു. പണ്ഡിത ഖസ് മന് യ ഇവിടെ എന്തരും? അരുദ്ധിഷ അജന്തസ്യ മും അജന്തമായ പൂർവബോധത്തിന് മും വരും. അപ്പൊ എന്ത് വരുന്നു? പണ്ഡിത്തം എന്നതന്നെ വരും. അതെ, മും വരുമ്പോ എന്ത് വരും? നേരത്തെ പണ്ഡിതയുണ്ട്, മും വരുമ്പോ പണ്ഡിതം. അപ്പൊ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൂർവബോധത്തിൽ ഇങ്ങനെയുള്ള ചില ആഗമങ്ങൾ വിധിക്കുന്നത് ശരിക്കും ഫലത്തിൽ ഇതെന്താ? ഇവിടെ എന്താ സംഭവിച്ചത്? എന്നുവെച്ചാൽ സുപ്പിന് ലുക്ക് വന്നില്ല, അലുക്ക് ആണ്. ഈ അലുക്ക് ചിലയിടത്ത് വിരിക്കും, ചില സ്ഥലങ്ങളിൽ അലുക്ക് വിരിക്കും. ചിലയിടത്ത് എന്ത് ചെയ്യും? അതിന് പകരം ലുക്ക് വന്നതിന് ശേഷം ആഗമത്തെ വിധിക്കും. ഫലത്തിൽ എഫക്റ്റ് രണ്ടും ഒന്ന് തന്നെ. എന്തുകൊണ്ട്? ഇല്ല, ഇതെങ്ങനെയായാലും മതി, അലുക്ക് വിധിച്ചാൽ മതി. ഷഷ്ടി വിഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്തൃകർമ്മണോ കൃതി നിയമമുള്ളതുകൊണ്ട് ഷഷ്ടി വന്നേ പറ്റും. അവിടെ ഷഷ്ടി വരണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് ഷഷ്ടി വന്നു കഴിഞ്ഞാൽ പണ്ഡിതം എന്ന് വരത്തില്ലല്ലോ. അപ്പൊ അല വിഗ്രഹത്തിൽ ദ്വിതീയ വരത്തില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? അലുക്ക് വിധിക്കാതെ ഷഷ്ടി വിധിച്ച് മുമ്പിരിക്കുന്നു. ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ പല സ്ഥലത്തും, പക്ഷെ ഇത് ഫലത്തിൽ എന്ത് വരുന്നു? ഫലത്തിൽ ദ്വിതീയാന്തത്തിന് അങ്ങനെ തന്നെ ഇരിക്കുന്നു, ലുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഷഷ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്രഹത്തിൽ ഷഷ്ടിയല്ലേ വരുന്നത്, ദ്വിതീയ അല്ലല്ലോ. അതിന് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും വരും. എന്ന് പറയത്തില്ല, അത് പറ്റില്ല. ഫലം അങ്ങനെ വരണമെങ്കിലും പണിനിയുടെ പ്രക്രിയ അതുകൊണ്ടാണ്. അലുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം അലുവിഗ്രഹത്തിൽ എന്തായിരിക്കുന്നത്? ഷഷ്ടി. അലുക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ഷഷ്ടി ഇരിക്കും. സമാസം അവിടെയല്ലേ നടക്കുന്നത്, ലൗകവിഗ്രഹവാക്യത്തിലല്ല. പിന്നെ വേറൊന്ന്, ഖസ് ശിത്തായോണ്ട് എന്ത് വരുന്നു? ഏത് സൂത്രം? ദിവാദിപ്യസ്യൻ വരും. അപ്പോൾ ദിവാദിയിൽ വന്നാലേ ശൻ വരത്തുള്ളൂ. തനോതിയാണെങ്കിൽ എന്തോരം സൂത്രം തനാഗംഭ്യവും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ ധാതു തനാദിയിലെടുക്കരുത്, ദിവാദിയിലെടുക്കണം. അപ്പോ ശൻ വന്നു, ശനിൽ എന്ത് ശേഷിക്കും? അപ്പോ പണ്ഡിത മും മന് യ പണ്ഡിതം മന്യ പണ്ഡിതം മന്യ പ്രാതി സന്യാസം വന്നിട്ട് എന്ത് വരുന്നു? പണ്ഡിതം മന്യഹ. അപ്പോ ഇവിടെ ഖശ് വരുമ്പം ഇങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും, എന്താണ്? പണ്ഡിതം ആത്മാനം മന്യതേ, പണ്ഡിതം മന്യ. പക്ഷേ പണ്ഡിത മാനി എന്നുള്ളടത്തോ അവിടെ പ്രത്യേകത എന്താണ്? മും വരുമോ? എന്തുകൊണ്ട്? ഹിതന്തം പരത്തിലില്ല, ഖശില്ല. അപ്പോ ദർശനീയ മാനി എന്ന് പറഞ്ഞ പോലെ പണ്ഡിതം പണ്ഡിത നിനിയാണ് വന്നത്, ശെന്നും വരുന്നില്ല. എന്തുകൊണ്ട്? കശില്ലാത്തതുകൊണ്ട്. പണ്ഡിതമാനി ഇതിന്റെ വിഗ്രഹം എങ്ങനെ വരും? എങ്ങനെ വരും? എങ്ങനെയാണ് വരുന്നു വിഗ്രഹം? എങ്ങനെ വരും? ആത്മനഃ പണ്ഡിതം മന്യത എന്ന് വിഗ്രഹിക്കുക. എന്തുകൊണ്ട്? നിനി പൂർവ്വസൂത്രപ്രകാരം വരാം മനഃ. അങ്ങനെയാണ് വരികയാണെങ്കിൽ പണ്ഡിതം മന്യത. ഈ സൂത്രപ്രകാരമാണ് വരികയാണെങ്കിൽ എങ്ങനെ വരും? പണ്ഡിതം ആത്മാനം മന്യത എന്ന് പറഞ്ഞാൽ നിനി വന്നു കഴിഞ്ഞാൽ രണ്ടു തരത്തിലും വിഗ്രഹിക്കാം. പൂർവ്വസൂത്രപ്രകാരം വരാം, ഈ സൂത്രപ്രകാരം വരാം. മന്യ എന്ന് പറഞ്ഞാൽ പൂർവ്വസൂത്രപ്രകാരം വരില്ല. പണ്ഡിത മാനി എന്ന് പറഞ്ഞാൽ രണ്ടു പ്രകാരം വരാം. സ്വാമി പണ്ഡിതം മന്യമാനാഹാന്ന് കടോപനിഷത്തിൽ പറയുന്നില്ലേ? അത് ഇനി നമ്മൾ പഠിക്കുക. അത് പിന്നെ ആത്മാനം വീണ്ടും പറയുന്നുണ്ടല്ലേ, സ്വയം എന്ന് വീണ്ടും പറയുന്നുണ്ട്. അത് തന്നെ, അതിന്റെ പ്രക്രിയ ഇനി വരുന്നതാണ്. ഇവിടെ സദൃശാനച്ചോ അപ്രഥമ സമാനാധികരണ എന്നൊരു സൂത്രം വരും, കൃതന്തത്തിൽ തന്നെ വരും. അവിടെ മനസ്സിലാക്കാം. ഇവിടെ അതിന്റെ പ്രക്രിയ ഇനി വരുമെന്ന് പറഞ്ഞല്ലേ. പണ്ഡിതം മന്യല്ലേ ഇപ്പൊ എത്തിയുള്ളൂ. മന്യമാനഹ ക്രിയമാണഹ ഒക്കെ നമ്മൾ പഠിച്ചോ? അത് വരാൻ പോകുന്ന കാര്യം തന്നെ പറഞ്ഞത്. അതിവിടെ പഠിക്കാൻ പറ്റുമോ? പണ്ഡിതം മന്യ എന്ന് പറയുന്നത് മന്യമാനഹ എങ്ങനെ വരുന്നു, അത് ഇനി വരാൻ പോകുന്ന പ്രക്രിയ. അഭിത്യനവേസ്യ കാലിം മന്യ കാളീം ആത്മാനം മന്യത്തെ, തന്നെ കാളിയായി കരുതുന്നു. കാളി എന്ന് പറയുന്നതിന് കറുത്ത നിറമുള്ളവൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. കാളി എന്ന് പറയുന്നതിന് ദേവി എന്നുള്ള അർത്ഥം കൊടുക്കാം, ദേവത അർത്ഥം കൊടുക്കാം. ഏതായാലും ആത്മാനം കാളീം മന്യതെ എന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ മഞ്ഞ് വന്നുകൊണ്ട് വിഗ്രഹം എങ്ങനെയായിരിക്കും? സ്വകർമ്മക മനനമാണ് എന്നല്ലേ പറയാൻ പറ്റൂ. പണ്ഡിതം ആത്മാനം മന്യത എന്ന് പറഞ്ഞതുപോലെ കാളിയും ആത്മാനം മന്യത. കാളി എന്ന് പറയുന്നത് അന്തമാണ്, കാളി ഈകാരാന്ത സ്ത്രീലിംഗമാണ്. അല്ലെ വിഗ്രഹം എങ്ങനെ വരും? കാളി മന് മനു കസന്നിടത്ത് മന്യാന്ന് വരും. മനു കസന്നിടത്ത് എന്ത് വരുന്നു? മന്യ. കാളി എന്ന് പറയുന്നിടത്ത് ഒന്ന് എന്ത് വരണം? അരുദ്ധിഷ അജന്തസ്യ മും വരണം. എന്തുകൊണ്ട്? പൂർവ്വത്തിൽ അജന്തമാണ്. ഖിത്യനബിയസ്യം വരണം. പഠിച്ചിട്ടുണ്ടോ? ഖിതന്തേവരെ പൂർവസ്യ ഹ്രസ്വന്നത്വബിയസ്യ പഠിച്ചിട്ടുണ്ടോ? അപ്പോ പൂർവത്തിന് ഹ്രസ്വം വരും, ഖിതന്തം വരവിരുന്നാണ്. അപ്പൊ കാളി എന്ന് പറയുന്ന ദീർഘത്തിന് ഹ്രസ്വം വന്നിട്ട് എന്ത് വരും? കാളി. മും വന്നപ്പോ എന്തായി? കാളിം. കാളിം മന്യഹ. അപ്പൊ ഇങ്ങനെ ഈ വരുന്നിടത്ത് സംശയം വരും. അതായത് കാളി എന്ന് പറയുന്ന ശബ്ദ ദീർഘമാണ്, അതെങ്ങനെ ഹ്രസ്വമായി? അല്ലേ, ഹ്രസ്വം ഇരിക്കുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണോ? അതാണോ? ഏതാ പഠിച്ചത്? സമാസത്തിൽ സ്ത്രീയ പ്രമദ്ഭാഷിതസ്കാത് അനു സമാനാധികളെ സ്ത്രീയാം അപ്പൂർണി പ്രിയാദേശ. ഏതാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമാനാധികരണെ അപ്പൂരണി പ്രിയാദേശ. പൂർവത്തിന് ഹ്രസ്വം വരുന്ന അതാണ് അവിടെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ആ, ഭാഷത്തിൽ പുസ്തകമാണ് ഇവിടെ അത്. പക്ഷെ ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, സ്ത്രീയ പുമ്പത്തിരി പുമ്പത്വം ബാധിത്വ പരത്വ ധറസ്വ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയല്ല. കാരണം കാളി ശബ്ദം എന്ന് പറയുന്നത് ഭാഷ പുസ്തകമല്ല. വ്യാഖ്യാനത്തിൽ, ഈ വ്യാഖ്യാനത്തിൽ ഇങ്ങനെയുള്ള പലയിടത്തും പല അബദ്ധങ്ങളും വന്നിട്ടുണ്ട്. ഭാഷ പുസ്തകം ഉള്ളിടത്ത് അങ്ങനെ പുമ്പത്വം വരത്തുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ അങ്ങനെ അതിൻ്റെ ഒരു പ്രാപ്തിയില്ല. കാളി ശബ്ദം എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, പുമ്പ ഭാഷാപുസ്തകമല്ല. ഭാഷാപുസ്തകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണോ? ആ, അത് തന്നെ. പീലുർ വൃക്ഷ ബലം ഭലേ പീലു പീലുനെ നതു പീലവേ വിക്ഷേ നിമിത്തം പീലത്വം തജ്ജത്വം തദ്ഫലേ പുനഃ. കേട്ടിട്ടുണ്ടോ? പഠിച്ചത് മുമ്പ് പറഞ്ഞത്. എന്നിമിത്തം ഉപാധായ പുംസി ശബ്ദ പ്രവർത്തതേ ക്ലൈബവൃത്തു തദേവ സ്യാദുത്തപുംസ്തം തദുച്യതേ പീലർ വൃക്ഷഫലേ പീലു പീലുനേ നതു പീലവേ വൃക്ഷേ നിമിത്തം പീലുത്വം തജ്ജത്വം തദ്ഫലേ പുന. കേട്ടപ്പോ ഓർമ്മ വരുന്നുണ്ടോ? എന്നാ ഒന്ന് പറഞ്ഞ്. ഇങ്ങനെയാണ് പറഞ്ഞ്. വൃക്ഷേ വൃക്ഷേ നിമിത്തം തദ്ഫലേ പുനഃ. അവിടെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെ ഓർത്തു വെച്ചാൽ സൗകര്യമാണ് പിന്നീട് ശബ്ദങ്ങൾ വരുമ്പം. അതുകൊണ്ട് ഇവിടെ വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. ബാലമനോരമ ബാലമനോരമയിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്, ഒരിടത്തല്ല. ഈ അബദ്ധങ്ങളെ മാത്രം എടുത്തു കാണിക്കാൻ വേണ്ടി ഭീമസേന ശാസ്ത്രി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. അതിൻ്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാണ്, ബാലമനോരമയിലെ അബദ്ധങ്ങൾ, അങ്ങനെ ഒരു പുസ്തകം. അത് വരുത്താൻ കിട്ടും. അത് പുസ്തകം അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേര് ബാലമനോരമയിൽ അബദ്ധങ്ങൾ, ഹിന്ദി ഹിന്ദി. ഇത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഇങ്ങനെ ചില കാര്യങ്ങളാണ്, വേറെയും കാണും അറിയത്തില്ല. പലയിടത്തും ഉണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഭീമസേന ശാസ്ത്രി എന്ന് പറയുന്ന ആരാ? ഭൈമി എഴുതിയാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം കിട്ടുമെങ്കിൽ വായിച്ചു നോക്കുക. തെറ്റുകളിൽ ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ കുറച്ചുകൂടി ബോധം ഉണ്ടാവും. തെറ്റുകളിലൂടെ ശരിയിലേക്ക് വരുന്നതിനാണ് പൊതുവെ നമ്മുടെ താല്പര്യം. അതുകൊണ്ട് അപ്പസ്തുമ വായിച്ചു നോക്കുന്ന നല്ലതായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്വകർമ്മകേ മനനെ വർത്തമാന മന്യതേ സുഭിക്ഷ്യ. പക്ഷേ നിങ്ങളെ ഇരിക്കുന്ന അല്ലെങ്കിൽ സിദ്ധാന്തത്തിന്റെ വൃത്തിയിൽ ചെറിയ വ്യത്യാസം കാണും. എങ്ങനെയാണ്? ആത്മമാനെ കശ്ച എന്ന് പറയുന്ന എന്റെ വൃത്തിയിൽ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മനയുടെ അർത്ഥത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വകർമ്മകേ മനനേ വർത്തമാനാൻ മന്യതേഹേ സുബി കശ്യസ്യാദ്. ഇത്രേ ഉള്ളു. ഇവിടെയും ഒരു ചെറിയ വ്യത്യാസം ഞാൻ കണ്ടു. അത് ഇനി വരുന്ന ഭാഗത്താണ്. ഇവിടെ പണ്ഡിതം മന്യഹ പണ്ഡിതന്മാനെ ഖിത്യ അനവേസ്യ കാളിമന്യ. ഈ ഉദാഹരണം ലോക സിദ്ധാന്തം എഴുതിയുണ്ടോ? ഇല്ല. ആ അത് അറിഞ്ഞിരിക്കുന്നതാണ്. സിദ്ധാന്തമതി അല്ലേ എന്റെ കയ്യിൽ ഇരിക്കുന്നു. പിന്നെ ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കയ്യിലിരിക്കുന്ന സിദ്ധാന്തമതി അത് നോക്കിയാ ഞാൻ പറഞ്ഞു. കാളിയും മന്ന മന്യാന്ന് വരാൻ പാടില്ല. കാളിയും മന്യാന്നേ വരാവൂ. സിദ്ധാന്തമതി ഇല്ലേ, എല്ലാവരുടെയിലും ഉണ്ട്. അതിന് മാത്രം എന്താ ഇല്ലാത്ത? അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട അവിടെ ഹ്രസ്വം വന്നു എന്നുള്ളതാണ്. അനവേശിക്കും ദിവാമന്യ. അപ്പോ ഖിത്യ അനവേശ്യ എന്താ പറയുന്നത്? അഭ്യം അല്ലെങ്കിൽ മാത്രമേ പൂർവബോധത്തിന് ഹ്രസ്വം വരത്തുള്ളൂ. അഭ്യമാണെങ്കിൽ വരത്തില്ല. ദിവാ ആത്മാനം മന്യതേ, അങ്ങനെ തന്നെ പകലായി കാണുന്നു. ആര്? രാത്രി. എന്തുകൊണ്ട്? ചന്ദ്രനും നക്ഷത്രങ്ങളും അതൊക്കെ സാഹിത്യത്തിനും മറ്റും പ്രയോഗിക്കുന്നതാണ്. അല്ല, രാത്രി ഒന്നും ആരുടെടുത്തും പറയത്തില്ല. ദിവാമന്യാണ്. ആ പകലുമായി അതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ദിവാമന്യ. അപ്പൊ ഇവിടെ ദിവ എന്ന് പറയുന്ന അഭ്യമായോണ്ട് ഹ്രസ്വം വന്നില്ല. അവിടെ എന്തുകൊണ്ട് മുമ്പ് വന്നില്ല? അജന്തമാണല്ലോ. അല്ലേ മന്യാന്ന് വരുന്ന ഏത് പ്രത്യേകം വന്നിട്ടാണ്? ആ അതിലും പറയുന്നുണ്ട് അനഭ്യസ്യ. ഹിത്തി അനഭ്യസ്യ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? അരുൾ ദിഷ അജന്തസ്യ മും. അവിടെയും പറയുന്നു അമ്മയാണെങ്കിൽ മുമ്പരത്തില്ല. അതുകൊണ്ട് ദിവാമന്യ അങ്ങനെ വരരുത്. ദിവാ അലവ് വിവരം എങ്ങനെ വരും? അവിടെ പിന്നെ ഗസിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അമ്മയമാണോ? അപ്പൊ ദിവാ മന് ഖശ വരുന്നു, ശിത്തായോണ്ട് എന്ത് വന്നു? ശെൻ വന്നു. അപ്പൊ ദിവാമന്യ, ദിവാമന്യ ശബ്ദത്തിൽ നിന്ന് സ്ത്രീലിംഗായോണ്ട് എന്ത് വന്നു? ടാപ്പ് വന്നു. അജാദ്യഷ്ട ദിവാമന്യ. ഇവിടെ വിശേഷം വന്നു വന്നു, പൂർവ്വത്തിൽ ഹർസവും വന്നില്ല, അമയവുമായതുകൊണ്ട് അക്കാര്യം കൊണ്ട് തന്നെ മുമ്പും വന്നില്ല. ദിവാമന്യ എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദിവാ പോലെയുള്ള ഈ അവയങ്ങൾ പലതും അധികരണശക്തി പ്രധാനമാണ്. മുമ്പ് നമ്മൾ സമാസത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അധികരണശക്തി പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് സമാസത്തിൽ? അധികരണശക്തി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അധികരണശക്തി എന്ന് പറയുന്നത് ഈ ശബ്ദത്തിന്റെ ശക്തി അധികരണ അർത്ഥത്തിലാണ്. അപ്പൊ ദിവ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ദിവ തസ്മിൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാത്രിയിൽ എന്നാണ് അർത്ഥം. അതാണ് അധികരണശക്തി പ്രധാനം എന്ന് പറയുന്നത്. ദിവാശബ്ദം അമ്പ്യമാണ്, അവിടെ വിഭക്തിയില്ല. വിഭക്തിയില്ലാത്തതുകൊണ്ട് എങ്ങനെ രാത്രിയിൽ എന്നുള്ള അർത്ഥം വരും? ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സപ്തമി വിഭക്തിക്ക് ലുക്ക് വന്നിരിക്കുകയാണ്. ഏതാ സൂത്രം? സപ്തമിക്ക് ലുക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടിവിടെ ദിവാന്ന് പറയുന്ന ശബ്ദത്തിൽ പരത്തിൽ വിഭക്തി ഇല്ലാത്തതുകൊണ്ട് കർമ്മമാണോ അധികരണമാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും അതിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണിത്? അധികരണശക്തി പ്രധാനം എന്ന് വെച്ചാൽ ഇത് ദിവാന്ന് പറഞ്ഞാൽ രാത്രി എന്നല്ല, വിനയോ രാത്രിയിൽ സപ്തമിക്ക് ലുക്കുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് അധികരണമാണ്. ഇത്തരം പ്രയോഗങ്ങൾ വ്യാഖ്യാനങ്ങളിൽ പലയിടത്തും ഇതുപോലെ വരും. വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. എന്താ അങ്ങനെ പറഞ്ഞു അധികരണശക്തി പ്രധാനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉപയോഗങ്ങളെ സംബന്ധിച്ച് കൂടുതലും അങ്ങനെ വരും. വിഗ്രഹവാക്യം ഇവിടെ പറയും എന്താണ്? ദിവാ ആത്മാനം മന്യത. പക്ഷേ ഇവിടെ വിഗ്രഹവാക്യത്തിൽ എന്താണ്? ഇത് കർമ്മമാണ്, അധികരണമല്ല. എന്തുകൊണ്ട്? അതിനാണ് പറയുന്നത് അത് വൃത്തി വിഷയെ. വൃത്തിയിൽ ഇത് കർമ്മമാണ്. വൃത്തി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു സമാസത്തിൽ. എന്താണ് വൃത്തി? സമാസത്തിൽ പഠിച്ചതാണ് വൃത്തി. കൃത്തദ്ധിത സമാസ ഏകശേഷ സനാദ്യന്ത ദാതവ പഞ്ചവൃത്തയ എന്ന് പറയുന്നതിന് മുമ്പ് വൃത്തി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അത് തന്നെ പരാർത്ഥ വിധാനം വൃത്തി. പരാർത്ഥ വിധാനമാണ് വൃത്തി എന്ന് പറയുന്നത്. ഈ പരാർത്ഥ വിധാനം എവിടെ വരുന്നു? തിങ്ങന്തം ഒഴികെ ഉള്ളിടത്ത്. തിങ്ങന്തത്തിൽ വരത്തില്ല. ബാക്കിയുള്ള എവിടെയൊക്കെ വരുന്നു? തദ്ധിത സമാസ ഏകശേഷ സനാന്തി. എന്നുവെച്ചാൽ അവിടെ വിശേഷിച്ചൊരർത്ഥം പറയുന്നുണ്ട്. അവിടെ ഉള്ള പദങ്ങളെക്കാളും കൂടുതലൊരർത്ഥം അല്ലേ? ഇപ്പൊ സനാദികൾ വന്നു കഴിഞ്ഞാൽ ധാത്തുവിന്റെ അർത്ഥത്തെക്കാൾ കൂടുതലർത്ഥം പറയുന്നുണ്ട്. അതുകൊണ്ട് അത് വൃത്തിയാണ്. ഏകശേഷത്തിൽ മാതാച പിതാച പിതരവും അവിടെ ഉള്ള പദത്തെക്കാൾ കൂടുതലർത്ഥം പറയുന്നുണ്ട്. അതാണ് വൃത്തി. ഇതൊരു വൃത്തിയാണ്. എന്തുകൊണ്ട്? കൃതന്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൃത്തി വിഷയം. അപ്പൊ ഈ വൃത്തിയിൽ വരുമ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, വ്യാകരണത്തെ സംബന്ധിച്ചും ഭാഷയെ സംബന്ധിച്ചും. വൃത്തിയിൽ വരുമ്പോ എന്ന് വെച്ചാൽ ഇവിടെ എന്താ വൃത്തി? സമാസമാണോ? തദ്ധിതമാണ് മുഖ്യമായിട്ടും, അല്ല കൃദന്തമാണ് മുഖ്യമായിട്ടും, സമാസവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൃത്തിയിൽ ഇവിടെയെല്ലാം രണ്ട് വൃത്തിയുമാണ്, ഏത്? കൃദന്തമാണ്, സമാസമാണ്. അങ്ങനെ ഒരു വൃത്തിയിൽ വരുമ്പോൾ ഇത് കർമ്മമാകുന്നു. അല്ല ഒറ്റയ്ക്കാണത് പ്രയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അധികരണശക്തി പ്രധാനമായിരിക്കും. മത്സ്യം വൃത്തിയിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ കർമ്മമാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആത്മാനം ദിവാമന്യതേ തന്നെ പകലായി കാണുന്നു. അപ്പോൾ കരുതുന്നു, മന്യതേ മനഞ്ജാനേ, അതിൻ്റെ കർമ്മമായി എന്തോന്നു? ദിവ, അതിനെയല്ലോ കരുതുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധികരണ ശക്തി പ്രധാനമാണെങ്കിലും വൃത്തി വിഷയത്തിൽ ഇത് കർമ്മമാണോ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിഗ്രഹിക്കുന്നത്, ആത്മാനം ദിവ മന്യതേ. അവിടെ അധികരണാർത്ഥമുണ്ട്. രാത്രിയിൽ തന്നെ അങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല, തന്നെ സ്വയം രാത്രിയായി ചിന്തിക്കുന്നു. പകല്, പകല്, രാത്രിയല്ല പകല്. ഇതുപോലെ രാത്രി മഞ്ഞ അങ്ങനെയും വരും. തന്നെ തന്നെ പകലായി കാണുന്നു എന്ന് പറയുന്നു. ദ്വികർമ്മകം എന്ന് പറയാൻ പറ്റും, കാരണം ദ്വികർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെയാണ് ദ്വികർമ്മക ധാതുക്കൾ? ദണ്ഡരുചി, പ്രച്ചി, ജി, ശ്വാസ്, മുഷാം, ബാക്കി അതിനകത്ത് ഇത് വരുന്നില്ല. അപ്പൊ ഇവിടെ വിശേഷണമായിട്ട് എടുക്കാം, തന്നെ എങ്ങനെ കരുതുന്നു, തന്നെ ഇന്നതായി കരുതുന്നു. അങ്ങനെ അടുത്ത് വരുന്നത് ഭൂത്തെ അധികാരോയം. ഈ അധികാര സൂത്രം വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് കുറെ പോകുന്നുണ്ട്. അതായത് ഈ ഭൂത അധികാരത്തിന് ഉള്ളിലാണ് പരോക്ഷ ലട്ട് അനന്തിയല എല്ലാം ലുങ് ഇതെല്ലാം വരുന്നു. അതോടൊപ്പം ഇവിടെ കൃത് പ്രത്യയങ്ങളും വരും. ഏറ്റവും പ്രധാനമായി വരുന്നതാണ് നിഷ്ഠ, കൃതം, ഭുക്തം, ഗതം. അത് ഈ ഭൂതാധികാരത്തിൽ വരുന്നതുകൊണ്ടാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂതം. അത് കഴിഞ്ഞത് വർത്തമാനം ലട്ട് തീയാ, വർത്തമാനം ലട്ട് കഴിയുമ്പോൾ പിന്നെ വർത്തമാനമായി, അതുവരെയുള്ളതെല്ലാം ഭൂതമായി. കരണേയേച്ഛഃ, കരണേ ഉപപദേ ഭൂതാർത്ഥാത് യജേഹ് നിനി സ്യാത് കർത്തരി. സോമേന ഇഷ്ടവാൻ സോമയാജി. സോമം എന്ന് പറയുന്നത് ലത, സോമലത. അതുകൊണ്ട് യാഗം ചെയ്തവനാണ് എന്ത് പറയുന്നത്? സോമയാജി. ഇവിടെ പറയുന്നത് കരണ ഉപപദേ. കരണ എന്ന് പറയുന്നത് ഇവിടെ സോമമാണ്. കരണം ഉപപദമായിരിക്കെ ഇപ്പൊ ഉപസർഗേ ഗുഹോക്കി, ഉപസർഗോപതമായിരിക്കുക എന്നാണ്. ഇവിടെ അതല്ല, കർണം എന്ന് പറഞ്ഞാൽ കർണബോധമായിരിക്കുകയല്ല, പിന്നെയോ കർണ അർത്ഥത്തിലുള്ള കർണകാരക ശബ്ദങ്ങൾ ബോധമായിരിക്കുക. ഭൂതാർത്ഥ പൂർവത്തിൽ നിന്ന് വന്നു. യജേഹേ, യജ് സൂത്രത്തിലുണ്ട്. യജേഹേ യജ്ധാതു എന്ത് വരുന്നു? നിനി വരുന്നു. യജ്ധാതുവിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് യജ? ദേവപൂജ സംഗതികരണ ദാനേഷു. അപ്പൊ യജ്ധാതു വേണം. പൂർവത്തിൽ കരണവാചകമായ ശബ്ദങ്ങൾ ഏതെങ്കിലും ഒന്നിരിക്കണം. ഇവിടെ സോമം ഇരിക്കുമ്പോൾ നിനി വരുന്നു. വരുന്നത് കർത്തരി തന്നെ ആണ്. ഇവിടെ കർത്തരി എന്നുകൂടെ പറഞ്ഞത്. ഇനി കരണം എന്ന് പറഞ്ഞാൽ സംശയം വരും, കരണ അർത്ഥത്തിലാണോ? നല്ല കർത്തരികൃത്ത്, അത് മാറിയിട്ടില്ല. ഉപപദം കരണവാചകമായിരിക്കണമെന്നേ ഉള്ളൂ. പ്രത്യയം വരുന്ന ഏതർത്ഥത്തിലായിരിക്കും? കർത്തരിയിലായിരിക്കും. രണ്ടും വെറുതെ വെച്ച് മനസ്സിലാക്കാനാണ് കരണയെന്നും കർത്തരിയെന്നും എടുത്തു പറഞ്ഞത്. കർത്തരികൃത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർത്തരി എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ സംശയം വരും. ഇവിടെ വരുന്ന പ്രത്യേകം ഇനി കർണാർത്ഥത്തിലാണോന്ന് വരും. അപ്പൊ അതല്ല, ഉപപദം ഇരിക്കുന്ന എന്തായിരിക്കണം? സോമേന പോലെയുള്ള കർണവാച ശബ്ദമായിരിക്കണം. പ്രത്യേകം വരുന്ന ഏതർത്ഥത്തിലായിരിക്കും? കർത്തരികൃത്ത്. പക്ഷേ ഇതുവരെ പറഞ്ഞതുപോലെയല്ല. കരോതീതി കാരകഹ, യജതീതി യാചകഹ. അവിടെയെല്ലാം എന്താണ്? വർത്തമാനർത്ഥത്തിലാ. വിഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഗച്ഛതീതി ഗന്ധ, ഇവിടെ എല്ലാം കൃത്പ്രത്യം വന്നിരിക്കുന്ന അതർത്ഥത്തിൽ വർത്തമാനത്തിൽ. പക്ഷെ ഇവിടെ ഭൂതം എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂതാർത്ഥത്തെ കാണിക്കുന്ന വിഗ്രഹം വേണം. അതുകൊണ്ടെന്ന് പറഞ്ഞു, സോമേന ഇഷ്ടവാൻ, യാഗം ചെയ്തവൻ. ഇഷ്ടവാൻ എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി പഠിക്കും, അത് വന്നിട്ടില്ല. സോമേന ഇഷ്ടവാൻ, സോമേന യാഗം ചെയ്തവൻ. സോമയാഗം എന്ന് പറയുന്ന യാഗം, സോമ അല്ലാത്ത ഉപയോഗിച്ച് യാഗം ചെയ്തവൻ. അല്ലെ വിഗ്രഹം എങ്ങനെ വരും? സോമ പ്രത്യേകിച്ച് കർത്തകർമ്മണോഹോ കൃതി. കർത്താവിനോ കർമ്മത്തിനോ ആണെങ്കിലേ ഷഷ്ടി വരത്തുള്ളൂ. ഇവിടെ കർത്താവ് കർമ്മമാണോ? കരണമാണ്. അതുകൊണ്ട് എന്തുവരും? സോമ യജ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇനി സുപ്പുലോപിച്ച് സോമ യജ് ഇനിയെന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? വൃത്തി വന്നിട്ട് സോമയാജി എന്ന് വരുന്നു. വ്യാഖ്യാനത്തിൽ പറയുന്നത് സോമ ലതാ രസ ദ്രവ്യകേന യാഗേന അപൂർവം ഉത്പാദിതവാൻ. മീമാംസ ഇത്രയും അർത്ഥം പറയും. സോമ ലത പിഴിഞ്ഞെടുത്ത നീര് കൊണ്ട് യാഗം ചെയ്ത് അപൂർവത്തെ ഉണ്ടാക്കിയവൻ. എന്തിനു? സ്വർഗത്തിലെത്താനുള്ള അവനാണ്. എന്തു പറയുന്നത്? കാരണം ഈ ഇദ്ദേഹം ബാലമനോരമാകാരൻ എന്ന് പറയുന്നത് മീമാംസകനാണ്. മീമാംസാ കുതൂഹലവൃത്തി എന്ന് പറഞ്ഞ് ന്യായ മീമാംസ ഭാഷ്യത്തിന് വ്യാഖ്യാനം എഴുതിയ ആളാണ്. അടിസ്ഥാനപരമായ മീമാംസകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂട്ടിച്ചേർത്ത് മീമാംസയുടെ സന്ദർഭം വരുന്നിടത്തെല്ലാം ഇദ്ദേഹം മീമാംസയോടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ തെറ്റുകൾ വന്നതിന് കാരണം പലരും പറയുന്ന അത് പാഠത്തിൻ്റെ അശുദ്ധിയാണ്. പിൽക്കാലത്ത് ആരെങ്കിലുമൊക്കെ വെട്ടി മാറ്റിയതോ കൂട്ടിച്ചേർത്തോ ആകാം എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം ഈ ബാലമനോരമയുടെ പല പാഠങ്ങളും ഇപ്പോഴും കിട്ടുന്നുണ്ട്, പലതരത്തിലുള്ള. അപ്പോ ഇതൊക്കെ പഠിക്കുന്നവര് അവര് വിചാരിക്കുമോ ഇതുകൂടെ ഇവിടെ ചേർക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് സൈഡിലെ നോട്ട് എഴുതി വയ്ക്കും. പിൽക്കാലത്ത് പകർത്തി എഴുതുന്നവരെ അതുകൂടെ ചേർത്ത് എഴുതും. കാരണം പല പാഠങ്ങളും എങ്ങനെ വന്നു ഒരാളുടെ പുസ്തകത്തിൽ. അപ്പൊ അത് എഴുതിയ ആളുടെ തെറ്റല്ല, പിൽക്കാലത്ത് എഴുതി ചേർത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാണെന്ന് പറയുന്നുണ്ട്. ആ അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഏതച്ച ദ്വിതീയസ്യ ദ്വിതീയേ ദ്രിതി സംയോഗാച്ഛോദന പശു സോമയോഹോ ഇത്യ അധികരണേ അധ്വര മീമാംസ കുതൂഹല വൃത്തോ പ്രപഞ്ചിതം അസ്മാഭി. ഈ കാര്യങ്ങളെല്ലാം ഞാനവിടെ ഈ അപൂർവത്തിന്റെ കാര്യമെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇത് പല സന്ദർഭങ്ങളിലും മീമാംസയെ സംബന്ധിച്ചുള്ളവരുള്ള വ്യാഖ്യാത അവിടെയൊക്കെ എഴുതി വയ്ക്കും. ഇതെല്ലാം പ്രപഞ്ചിതം അസ്മാഭി മീമാംസ അധ്വര മീമാംസ കുതൂഹല വൃത്തോ എന്ന് പറയുന്നു. ഇത് ഈ പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചുകൊണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എവിടെയോ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാകരണത്തിനും മീമാംസയിലും ഒരുപോലെ പണ്ഡിതനായ ആളായിരുന്നു. ആ നാരായണ ഭട്ടതിരി അതുപോലെയാണ്. ഹരി ഓം.